മുഖ്യ പ്രയത്നമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒരു വർണ്ണത്തിൻ്റെ ബാഹ്യപ്രയത്നം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഹകാരം. അപ്പോൾ ആദ്യം മൊത്തം ഒരു വർണ്ണത്തിന് നാല് ബാഹ്യപ്രയത്നം. നമുക്കിപ്പോൾ എത്രയാണ് അത് വരുന്നുള്ളത്, ഇതിൽ കൂടുതൽ വിശദീകരിച്ചൊക്കെ മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണ്ട, ഈ നാല് ബാഹ്യപ്രയത്നം എടുത്താൽ മതി. അതും വ്യഞ്ജനാക്ഷരങ്ങൾക്ക്. ഇപ്പോൾ ഹ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ വർണ്ണത്തിൻ്റെ ബാഹ്യപ്രയത്നം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അത് ഏത് പ്രത്യാഹാരത്തിലാണ് വരുന്നത്. അപ്പോൾ ഏതിലാണ് വരുന്നത്? പശ്. അപ്പോൾ എന്തുവരും? പശ, സംഹാര, നാദ, ഘോഷാശ. അപ്പോൾ മൂന്നെണ്ണം കിട്ടി. ഇനി ഒന്നുകൂടെ കിട്ടിയാൽ മതി. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന അതാണ് വർണ്ണമാല. വർണ്ണമാലയും അതിനോട് ചേർന്ന് ഓരോ പ്രത്യാഹാരങ്ങളും. വർഗാണ പ്രഥമ, തൃതീയ, പഞ്ചമ, എണസ്റ്റ, അല്പപ്രാണാഹ. വർഗാണ ദ്വിതീയ, ചതുർത്ഥു, ശലശ്ച, മഹാപ്രാണാഹ എന്ന് അവിടെ രണ്ടായിട്ട് തിരിച്ചു. വർഗാക്ഷരങ്ങളെ രണ്ടായിട്ട് തിരിച്ചു, രണ്ട് പ്രത്യാഹാരത്തേട്, എണ്ണും ശല്ലും. വർഗാക്ഷരങ്ങളിൽ ഒന്നിലും മൂന്നിലും അഞ്ചിലും പെട്ടവ, ഒറ്റ സംഖ്യയിൽപ്പെട്ടവയും എണ്ണും ഒരു ഗ്രൂപ്പിലാക്കി. വർഗാക്ഷരങ്ങളിൽ രണ്ടും നാലും ഇരട്ട സംഖ്യയിൽപ്പെട്ടവയും ശല്ലിനെയും ഒരു ഗ്രൂപ്പിലാക്കി. അതിൽ പ്രഥമ, തൃതീയ, പഞ്ചമ, എണസ്റ്റ അവിടെ പറഞ്ഞു അല്പപ്രാണാഹ, ദ്വിതീയ ചേർത്തു ശലശ്ച, മഹാപ്രാണാഹ. അപ്പോൾ ആദ്യം മൂന്നെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് ഇത് അല്പപ്രാണനാണോ മഹാപ്രാണനാണോ. അപ്പോൾ ഹായ ആദ്യം അത് വർഗാക്ഷരത്തിപ്പെടുമെന്ന് നോക്കണം. വർണ്ണമാലയിൽ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ഈ വർണ്ണമാലയിൽ അത് പെടുന്നില്ല. അപ്പോൾ അത് വിട്ട് പിന്നെ നോക്കേണ്ടത് എന്താണ്? ഒന്ന് എണ്ണ്, മറ്റൊന്ന് ശല്ല്. ഹകാര ഇതിൽ ഏതിലാപ്പെടുന്നതെന്ന് നോക്കണം. അപ്പോൾ ശല്ല്. അപ്പോൾ ശല്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താവും? ദ്വിതീയ ചെറുത്തു ശലശ്ച, മഹാപ്രാണാഹ. അപ്പോൾ ഹകാരത്തിൻ്റെ ബാഹ്യപ്രയത്നം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായി? സംഹാര, നാദ, ഘോഷ, മഹാപ്രാണ. ഇനി വേറൊരു വർണ്ണത്തെ എടുക്കാം, അതിൻ്റെ ബാഹ്യപ്രയത്നം കണ്ടുപിടിക്കണം. അതായത് കവർഗത്തിലെ നാലാമത് ക, ഖ, ഗ, ഘ, അതിനിടയിൽ അതിൻ്റെ ബാഹ്യപ്രയത്നത്തെ കണ്ടുപിടിക്കും. അപ്പോൾ തുടങ്ങുന്നത് ഇതേ രീതിയിൽ തന്നെ തുടങ്ങണം, ഇല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പും കണ്ടുപിടിക്കാൻ പ്രയാസം. ഒരു വർണ്ണം കിട്ടിക്കഴിഞ്ഞാൽ കവർഗത്തിലെ നാലാമത്തത് ഘോഷാക്ഷരം, അത് ഏത് പ്രത്യാഹാരത്തിൽപ്പെടുന്നു എന്ന് നോക്കണം. അത് ഹസിൽപ്പെടുന്നു അതോ ഖരിൽപ്പെടുന്നു? ഹസ്. അല്ല, ഹയവരട്ടിൽ ലണ് ഞമ്മ ജമഞ്ഞ് ഘടധഷ് ഖ. ഹസിൽപ്പെടുന്നു. ഹസിൽപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അറിയാം ഹസ സംഭാരനാഥ ഘോഷാസ്ഥ. അതിൻ്റെയും ബാഹ്യപ്രയത്നം മൂന്നെണ്ണം കിട്ടി. ഇനി ഒന്നുകൂടെ കിട്ടിയാൽ മതി. ഒന്നുകൂടെ കിട്ടുന്നുണ്ടെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ടത് അത് വർഗാക്ഷരങ്ങളിൽ പെടുന്നു അതോ എണ്ണിലും ശല്ലിലും പെടുന്നു അത് നോക്കണം. വർഗാക്ഷരത്തിലാണ്. വർഗാക്ഷരത്തിൽ ഏത്? ഒറ്റയാണോ ഇരട്ടയാണോ? ഇരട്ടയിൽ പെടുന്ന എന്താണ്? വർഗാണാം ദ്വിതീയ ചതുർത്ഥ ശലശ്ച മഹാപ്രാണാഹ. മഹാപ്രാണ. അപ്പോൾ ഈ കവർഗത്തിലെ നാലാമത്തതിൻ്റെ ബാഹ്യപ്രയത്നവും ഇത് തന്നെ. എന്താണ്? എന്താണ്? സംഹാര, നാദ, ഘോഷ, മഹാപ്രാണം. ഈ രീതിയിൽ ബാഹ്യപ്രയത്നത്തെ കണ്ടുപിടിക്കണം. ഇത് വെറുതെ ഒരു രസത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. കാരണം ഇത് പ്രയോഗത്തിൽ വരുമ്പോൾ ഇത് വലുതായി ഉപയോഗം വരുന്നതല്ല, ഓർത്തിരിക്കത്തക്കതേ ഉള്ളൂ. ഇപ്പോൾ ഹായ്ക്കൊരു ആദേശം വിധിച്ചു കഴിഞ്ഞാൽ അത് വർഗ ചതുർത്ഥം എന്നങ്ങ് മനസ്സിലാക്കിയാൽ മതി. നാലാമത്തെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഒരു പ്രക്രിയ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നമ്മളൊരു സിദ്ധാന്തമതി പഠിച്ചു. ഒരു വർണ്ണത്തിന്റെ ബാഹ്യപ്രയത്നം അറിഞ്ഞ് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ പറയും ശാസ്ത്രപൂർത്തിക്ക് വേണ്ടി. ശാസ്ത്രം പഠിക്കുന്നു, കുറച്ച് ഭാഗം പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എന്നാലും പഠിച്ച ശാസ്ത്രം പൂർണ്ണമാകട്ടെ എന്ന് വിചാരിച്ച് അതുകൂടെ അങ്ങ് പഠിക്കുന്നു. ഭക്ഷണം കഴിച്ചു, വയറൊക്കെ നിറഞ്ഞാൽ ഇലയിൽ കുറച്ച് ബാക്കിയിരിക്കുന്നു, അത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ച് അതുകൂടെ അങ്ങ് ഭക്ഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ട ഇത് ഓർത്തിരിക്കണം. ബാഹ്യപ്രയത്നം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു വർണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അത് ഏത് പ്രത്യാഹാരത്തിൽ പെടുന്നു എന്ന് നോക്കണം. അത് ഹസിലോ ഖരിലോ അത് ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് പ്രയത്നം കിട്ടും. സംവാരനാദഘോഷവും വിവാരശ്വാസ അഘോഷം മൂന്നെണ്ണം കിട്ടും. പിന്നെ ശേഷിക്കുന്നത് രണ്ട് എണ്ണമായിരിക്കും, അല്പപ്രാണവും മഹാപ്രാണവും. അതിലേതെങ്കിൽ ഒന്ന് കിട്ടിയാൽ മതി. അതിലാദ്യം വർഗാക്ഷരത്തിൽ പെടുമെന്ന് നോക്കണം. ഒന്ന് മൂന്ന് അഞ്ച് ഒറ്റയാണെങ്കിൽ എന്തായിരിക്കും? അല്പപ്രാണം. രണ്ട് നാലാണെങ്കിൽ മഹാപ്രാണം. ചിലപ്പോൾ വർഗാക്ഷരത്തിൽ പെടാത്തതായിരിക്കും. വർഗാക്ഷരത്തിൽ പെടാത്ത ബാക്കി വ്യഞ്ജനങ്ങളെ രണ്ടായി മാറ്റി, ഒന്ന് എണ്ണ് മറ്റൊന്ന് ശല്ല്, അതിലുണ്ടോ എന്ന് നോക്കണം. ഹ യ വ ര ല, ഇത് നമ്മൾ നേരത്തെ പഠിച്ച വിഭാഗത്തിൽപ്പെടുന്നതല്ല. അതിന് ഹ ഇവിടെ വന്ന് ശല്ലിൽ വന്നു, ശാഷ അതിൽ വന്നു, ഹ മറ്റെന്താണ് എണ്ണ യാ വാരാല വേറെ വന്നു, അങ്ങനെ വരുന്നു. അങ്ങനെ പ്രത്യേകം വരുന്നതാണ്. അത് പ്രത്യേകം നമുക്ക് എടുക്കാൻ പറ്റിയതിന് അതിന് പ്രത്യേകം പറഞ്ഞു. പിന്നെ ആദ്യം നമ്മൾ പറയുമ്പോൾ എന്താണ്? ഹഷ് എന്ന് പറഞ്ഞു. ഹഷ് എന്ന് പറയുന്നതിലും ഹ യാ വാര യാ വാര എല്ലാം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ അതിനെ തന്നെ എന്താക്കി? എണ്ണാക്കി, ഹ വിട്ടിട്ട് ബാക്കിയുള്ള. കാരണം അല്പപ്രാണവും മഹാപ്രാണവും പറഞ്ഞത് ഒന്നുകിൽ അത് വർഗത്തിൽ പെടണം, അല്ലെങ്കിൽ എണ്ണിലോ ശല്യലോ പെടണം. ഇപ്പം നേരത്തെ പറഞ്ഞ ഹസിൽ നിന്നും ഖരിൽ നിന്നും കുറച്ചിങ്ങോട്ട് എടുത്ത് മാറ്റിയാണ് ഇവിടെ എണ്ണിലും ശല്യലും ചേർത്ത്. അപ്പോൾ എണ്ണിലും ശല്യലും പെടുകയാണെങ്കിൽ അത് അല്പപ്രാണൻ അല്ലെങ്കിൽ മഹാപ്രാണനാണ്. അത് വർഗാക്ഷരത്തിൽ വരുമ്പോഴത്തേക്ക് അത് രണ്ടു തരത്തിലും വരാം. ചുരുക്കത്തിൽ ഒരു വർണ്ണത്തിന് നാല് ബാഹ്യപ്രയത്നങ്ങൾ വരും ഈ വ്യഞ്ജനാക്ഷരങ്ങൾക്ക്. അത്രയും അറിഞ്ഞാൽ മതി, കൂടുതൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇത്രയും വന്നു കഴിഞ്ഞാലും നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ പ്രയോഗം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ജയോഹോ അന്യതരസ്യാം ജയ പരസ്യഹ സേവാ പൂർവസവർണ. അവിടെ എന്താണ് ഉദാഹരണം പറഞ്ഞത്? ആ വാഗ്ഹരി, വാഗ്ഹരി അതാണ് ഉദാഹരണം പറഞ്ഞത്. വാഗ്ഹരി എന്നിരുന്നു. സൂത്രം എന്താ വിധിക്കുന്നത്? വാഗ് പൂർവത്തിലിരിക്കുന്നു, പരത്തിൽ ഹായിരിക്കുന്നു. പൂർവത്തിലിരിക്കുന്ന ഗകാരത്തിന്റെ സവർണത്തെ വിധിച്ചു. ഏതിനാ വിധിച്ചത്? ഇവിടെ സ്ഥാനി ഏതാണ്? ആദേശം എന്താണ്? പൂർവത്തിലിരിക്കുന്ന വർണ്ണത്തിന്റെ സവർണം അതാണ്. അപ്പൊ പൂർവത്തിലിരിക്കുന്ന ഗായുടെ സവർണം, അത് സവർണത്തെ കണ്ടുപിടിക്കണം. സവർണത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എവിടെ പോകും? എവിടെ പോകുന്നു? തുല്യാസ്യപ്രയത്നം സവർണം. അപ്പൊ ആദ്യം പൂർവത്തിലിരിക്കുന്ന ഗായാണ്, അത് വാച്ചായി, അതിന് കുത്തും വന്നു, ജസ്തും വന്നു, വാഗന്നായി. ആ ഗ് അതിൻ്റെ സ്ഥാനത്തിനും പ്രയത്നത്തിനും തുല്യമായത് ഏതോ അതാണ് അതിൻ്റെ സവർണം. അപ്പൊ ഗായുടെ സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഏതാണ്? അകുഹ വിസർജനീയ നാം കണ്ഠ സ്ഥാനം കിട്ടി. ഇനി പ്രയത്നം നോക്കണം. എന്താണ്? സ്പൃഷ്ടം പ്രയത്നം സ്പർശാനാം കാതയോ മാവസാന സ്പർശാഹ. വർഗാക്ഷരങ്ങളുടെ എല്ലാം പ്രയത്നം സ്പൃഷ്ടമാണ്. അപ്പൊ അത് കിട്ടി. ഗായുടെ സ്ഥാനവും കിട്ടി, പ്രയത്നവും കിട്ടി. ഇനി ഇതേ സ്ഥാനവും പ്രയത്നവും ഉള്ളവയാണ് ഇതിന്റെ സവർണങ്ങൾ. ഏതായാലും ശരി, അപ്പൊ ഗായുടെ അതേ സ്ഥാനവും അതേ പ്രയത്നവും ഉള്ളത് ഏതാണ്? കവർഗം. എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു അക്കു കവർഗം? കവർഗങ്ങളുടെ എല്ലാ സ്ഥാനവും എന്താണ്? കണ്ഠമാണ്. അകുഹ വിസർജനീയാന കണ്ഠ. അപ്പോൾ കവർഗത്തിൽപ്പെട്ട ഗകാരത്തെ പോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വർണ്ണങ്ങളുടെയും സ്ഥാനം ഒന്ന്. ഇനി പ്രയത്നം നോക്കണം. കാതയോ മാവസാന സ്പർശ സ്പൃഷ്ടം പ്രയത്നം സ്പർശാന. അപ്പോ കാ തുടങ്ങി മാവരണം വെച്ചാൽ വർഗങ്ങളുടെ എല്ലാം പ്രയത്നം സ്പൃഷ്ടമാണ്. എല്ലാ വർഗങ്ങളുടെയും പ്രയത്നം സ്പൃഷ്ടമാണെങ്കിൽ കവർഗത്തിന്റെ പ്രയത്നവും സ്പൃഷ്ടം തന്നെ. അപ്പൊ ഗായുടെ അതേ സ്ഥാനവും പ്രയത്നവും ഉള്ളവയാണ് ആ കവർഗത്തിൽപ്പെട്ട മറ്റെല്ലാ വർണ്ണങ്ങളും. അപ്പൊ ഗായുടെ സവർണം ഏതായി? കവർഗമെല്ലാമായി. ഈ സൂത്രം എന്താ പറഞ്ഞത്? പൂർവത്തിലിരിക്കുന്ന വർണ്ണത്തിന്റെ സവർണത്തെ ആദേശമായി വരണം. നോക്കിയപ്പോ ഇതെല്ലാ സവർണം. ഇതിലാര് വരും? ആര് വരും? പ്രശ്നമായി. കാരണം എല്ലാവരും വരാൻ തയ്യാറായി നിൽക്കുന്നു, ഒരാൾക്കേ വരാൻ പറ്റും. ഒരു സ്ഥാനിക്ക് ഒരു ആദേശം. ഇവിടെ അഞ്ചു പേരും നിൽക്കുകയാണ് ഗാ ഉൾപ്പെടെ. അങ്ങനെ വരുമ്പോഴാണ് ആ സവർണം എന്നുള്ളതുകൊണ്ട് ഇപ്പോ ഇവിടെ സവർണത്തെ വിധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കാര്യം നടക്കത്തില്ല. കാരണം സവർണത്തിൽ ഒരുപാട് പേരുണ്ട്. ഒരു സ്ഥാനി ഹകാരം സവർണങ്ങൾ അഞ്ചു പേര് അതുൾപ്പെടെ. അപ്പോൾ ഒരു സ്ഥാനിയുടെ സ്ഥാനത്ത് ഒന്നിൽ കൂടുതൽ ആദേശങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്നതാണെന്ത്? സ്ഥാനേ അന്തരതമഹ എന്ന് പറയുന്നു. ആ സ്ഥാനിയോട് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ളത് വരാം എന്ന് പറഞ്ഞു. സ്ഥാനാന്തരം പറയുകയാണ്, ഒരു സ്ഥാനിയുടെ സ്ഥാനത്ത് അനേക വർണ്ണങ്ങൾ വന്ന് പ്രാപ്തമായാൽ, അതായത് അത് വരാമെന്നിരിക്കെ, അതിൽ സ്ഥാനിയോട് ഏറ്റവും സാദൃശ്യമുള്ളതിന് ആദേശമാക്കണം. ഇവിടെ പൂർവ സവർണത്തെ വഹിച്ചതുകൊണ്ട് ഹകാരത്തിന്റെ സ്ഥാനത്ത് എല്ലാ വർണ്ണങ്ങളും പ്രാപ്തമായി. ആ പ്രാപ്തമായ ആ അഞ്ച് വർണ്ണങ്ങളിൽ നിന്നും ഹകാരത്തിനോട് ഏറ്റവും സാദൃശ്യമുള്ളതിനെ ആദേശമാക്കണം. അപ്പൊ അതിനൊരു വ്യവസ്ഥ ആചാര്യന്മാർ ചെയ്തു വച്ചിട്ടുണ്ട് ഭാഷകാരൻ. സ്ഥാനം, അർത്ഥം, ഗുണം, പ്രമാണം. സ്ഥാനം, അർത്ഥം, ഗുണം, പ്രമാണം, ഇത് വച്ചിട്ട് സാദൃശ്യത്തെ കണ്ടുപിടിക്കാം. സദൃശ്യതമം വേണം. സാദൃശ്യം വന്നാലും പോരാ, അങ്ങേറ്റ സാദൃശ്യമുള്ള കിട്ടണം, അതേ അവിടെ വരാവോ. അപ്പോൾ ആദ്യം സ്ഥാനം കൊണ്ട് നോക്കാം. സ്ഥാനം കൊണ്ട് ഹകാരത്തിൻ്റെ സ്ഥാനത്തോട് സാദൃശ്യമുള്ള ഏതാണെന്ന് നോക്കാം. ഹകാരത്തിൻ്റെ സ്ഥാനം എന്താണ്? കണ്ട. അപ്പോൾ ഈ സവർണങ്ങളെന്ന് പറയുന്നത് അഞ്ചെണ്ണം, അതിൻ്റെ സ്ഥാനം എന്താണ്? അപ്പോൾ അതുകൊണ്ട് തീരുമാനമാകത്തില്ല, സദൃശതമം കിട്ടത്തില്ല. കാരണം ഇവിടെ സ്ഥാനിയായിരിക്കുന്ന ഹകാരത്തിന്റെ സ്ഥാനം കണ്ഠമാണ്. ആദേശങ്ങൾ ആയി വരുന്ന അഞ്ചെണ്ണത്തിന്റെയും സ്ഥാനം കണ്ഠമായതുകൊണ്ട് അതിൽ നിന്ന് ഒന്നിനെ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ സ്ഥാനം പോയി. പിന്നെ വരുന്നത് അർത്ഥം. ഇവിടെ അർത്ഥത്തിന്റെ വിഷയം വരുന്നില്ല, അത് വേറെ ഉദാഹരണങ്ങളാണ് വരുന്നത്. പിന്നെ വരുന്നത് ഗുണം. ഗുണമെന്ന് പറയുന്നത് പ്രയത്നത്തെയാണ് ഗുണമെന്ന് പറയുന്നത്. പ്രയത്നം രണ്ടു തരത്തിലുണ്ട്, ആഭ്യന്തര പ്രയത്നവും ബാഹ്യപ്രയത്നം ആദ്യം ആഭ്യന്തരപ്രയത്നം നോക്കാം, അതൊത്തു വന്നാലും മതി. സദൃശതമമായ ഒന്ന് ആഭ്യന്തരപ്രയത്നം നിന്ന് കിട്ടുമെങ്കിൽ പറ്റും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ സ്ഥാനിയുടെ ആഭ്യന്തരപ്രയത്നം എന്താണെന്ന് നോക്കണം. സ്ഥാനി എന്ന് പറയുന്നത് എന്താണ്? ഹായുടെ ആഭ്യന്തരപ്രയത്നം എന്താണ്? വിവൃതം ഊഷ്മണ ശല ഊഷ്മാണ ഹ എന്ന് പറയുന്ന ശല്യപ്പെട്ടു, അതിന് ഊഷ്മാന്ന് സത്യം കൊടുത്തു പാണിനീയ ശിക്ഷയിൽ. എന്നിട്ടെന്ത് പറഞ്ഞു? വിവൃതം ഊഷ്മണ. അപ്പൊ സ്ഥാനിയുടെ സ്ഥാനം കിട്ടി, ആഭ്യന്തര പ്രയത്നം കിട്ടി, എന്താണ് വിവൃതം? ആദേശത്തിൽ വിവൃത സ്ഥാനമുള്ളതോ അതായിരിക്കും സദൃശതമം. ആദേശം എന്താണ്? അഞ്ചെണ്ണം. അതിൽ വിവൃത പ്രയത്നമുള്ള ഏതുണ്ട്? ഒന്നുമില്ല. കാരണം വിവൃതം ശല്യകൾക്കാണ്, ഇത് വർഗാക്ഷരമാണ്. അങ്ങനെ ഈഷത് വിവൃതമാണ്. ഇവിടെ ആദേശം എന്ന് പറയുന്നത് എന്താണ്? വർഗാക്ഷരമാണ്. അതിന്റെ സ്ഥാനം എന്താണ്? അതിന്റെ ആഭ്യന്തര പ്രയത്നം എന്താണ്? സ്പൃഷ്ടം പ്രയത്നം സ്പർശാന, അങ്ങനെ പറഞ്ഞു. ഇതിൽ തന്നെ ഈ ഈഷത് വിവൃതം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാക്കിയത് ഭരതരാജ പണ്ഡിതരാണ്. പാണിനീയ ശിക്ഷയിലില്ലാത്ത ഒരു സംഗതി ഇത്, കുറച്ചുകൂടെ ലഘുവാക്കാൻ വേണ്ടി. മുമ്പ് ഇത് കുറച്ചുകൂടെ ക്ലിഷ്ടമായിരുന്നു, അങ്ങനെ ഒരു പ്രയത്നം വ്യത്യാസം ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു പ്രയത്നമായിരുന്നു, സ്പഷ്ടമായിരുന്നു. അതുപോട്ടെ, അത് വേറൊരു വിഷയം. അപ്പോൾ ഇവിടെ നമ്മളിതാണ് നോക്കേണ്ടത്. സ്ഥാനിയുടെ ആഭ്യന്തര പ്രയത്നം നോക്കിയപ്പോൾ ഹകാരത്തിന്റെ ആഭ്യന്തര പ്രയത്നം എന്താണ്? ഈഷത്. ആദേശത്തിൽ അഞ്ചെണ്ണമുണ്ട് കവർഗം, അതിന്റെ ആഭ്യന്തര പ്രയത്നം സ്പൃഷ്ടം, യോജിക്കുന്നില്ല. കാരണം സദൃശ തമം കിട്ടണമെങ്കിൽ സ്ഥാനിയുടെ പ്രയത്നത്തിന് തുല്യമായത് വരണം. അപ്പൊ ആഭ്യന്തര പ്രയത്നം കൊണ്ടും വരത്തില്ല. പിന്നെ വരുന്നത് സ്ഥാനം, അർത്ഥം, ഗുണം, പ്രമാണം. പ്രമാണം എന്ന് പറയുന്നത് മാത്രയാണ് ഹ്രസ്വം ദീർഘം, അതിവിടെ വരുന്നില്ല, വ്യഞ്ജനാക്ഷരമാണ്. ഹ്രസ്വം ദീർഘം ഇവിടെ നോക്കാൻ പറ്റത്തില്ല. പിന്നെ ശേഷിക്കുന്ന എന്താണ്? ഗുണത്തിലെ ബാഹ്യപ്രയത്നം. ബാഹ്യപ്രയത്നമാണ് നോക്കുന്നത്. ബാഹ്യപ്രയത്നം നോക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹകാരത്തിന്റെ ബാഹ്യപ്രയത്നം എന്താണ്? മറന്നുപോയോ? വിവാര ശ്വാസ ആഘോഷാശ പിന്നെ മഹാപ്രാണ സംവാരനാഥ ഘോഷ മഹാപ്രാണ, ഇത് ഏതാ ശരി? ആദ്യം പറഞ്ഞാൽ രണ്ടാമത് പറഞ്ഞാ എങ്ങനൊന്ന് ഉറപ്പിച്ചു പറയാം. സംവാരനാഥ ഘോഷ മഹാപ്രാണ ഉറപ്പാണല്ലേ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. ഹായുടെ ബാഹ്യപ്രയത്നം. ഇനി ഈ കവർഗത്തിൽ ഇതേ ബാഹ്യപ്രയത്നമുള്ള ഏതാണ്? നാലാമത്തെ, അത് നേരത്തെ കണ്ടുപിടിച്ചാണ്. അപ്പൊ സദൃശതമമായിട്ട് ഏതേ വരൂ? വർഗ ചതുർത്ഥമായ വർണ്ണമേ വരത്തുള്ളൂ. ഹായുടെ സ്ഥാനത്ത് എന്തു വന്നു? ഘാ വന്നു. ശരി, ഇപ്പൊ ഹായുടെ ബാഹ്യപ്രയത്നം ഏതെന്നാണ് പറഞ്ഞത്? സംവാര നാദ ഘോഷ. ശരി, ഇത് ഒന്നേ വരുമെന്ന് എങ്ങനെ വിളിച്ച്? കാ വരുമെന്ന് നോക്കാം. കായുടെ കായുടെ ബാഹ്യപ്രയത്നം ഏതാണെന്ന് നോക്കണം. കാ ഏത് പ്രത്യാഹാരത്തിൽ വരുന്നു? ഖര്. അപ്പൊ ഖരിന്റെ എന്താ ബാഹ്യപ്രയത്നം? വേറെ ശ്വാസ ആഘോഷം. അതാണോ ഹകാരത്തിന്റെ? അല്ല. പിന്നെ വരുന്ന എന്താണ് രണ്ടാമത്തത്? കാഖ. അതിന്റെ വരുമെന്ന് നോക്കാം. അതിന്റെ എന്താണ്? അതും ഖരില് വരുന്നു. അപ്പൊ എന്തായി? വേറെ ശ്വാസ ആഘോഷം. പിന്നെ മൂന്നാമത്തെ ഏതാണ്? ഗ. അതെവിടെ വരുന്നു? പശിലാണോ? ജബക്കിട ദശ. അപ്പൊ അത് ശരിയായല്ലോ. ആ പിന്നെ നോക്കേണ്ട എന്താണ്? അടുത്ത പ്രയത്നം അല്പപ്രാണൻ മഹാപ്രാണൻ എന്ന് പറയുന്നതിൽ ഏത് കിട്ടുമെന്നാണ് നോക്കേണ്ടത്? അപ്പൊ അത് വർഗത്തെ നോക്കണം. വർഗാണാം പ്രഥമ തൃതീയ പഞ്ചമ ഇണശ് അല്പപ്രാണാഹ. ഗ എന്ന് പറയുന്ന ഏതായി? തൃതീയം. തൃതീയമാണ്. വർഗാണാം പ്രഥമ തൃതീയ പഞ്ചമ എണസ്റ്റ് അല്പപ്രാണ. ഗായ എന്ന് പറയുന്ന തൃതീയ അല്പപ്രാണമാണ്. നമുക്കിവിടെ ഏതാ വേണ്ടത്? ഹകാരത്തിന്റെ മഹാപ്രാണ. അപ്പൊ അത് ശരിയാവത്തില്ല. പിന്നെ അതിലൂടെ ശേഷിക്കുന്ന ഏതാണ്? ങ. അതേത് വർഗത്തിൽ വരും നോക്കുക. ഹസ്. അപ്പോൾ എന്തായി? ശരിയായല്ലോ, ശരിയായി. പക്ഷെ ഇനി അല്പപ്രാണനാണോ മഹാപ്രാണനാണോ നോക്കണം. ഇതെന്തുകൊണ്ട്? വർഗാണാം പ്രഥമ തൃതീയ പഞ്ചമം എണസ് അല്പപ്രാണ. നമുക്ക് ഏതാ വേണ്ടത്? വളരെ ക്ലിയറായി തിരിഞ്ഞു. വർഗാക്ഷരങ്ങളിൽ നാലാമത്തെ അക്ഷരം മാത്രമേ ഹകാരത്തിന്റെ ബാഹ്യപ്രയത്നത്തോട് യോജിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് വരുന്നു. ഇതിനാണ് പറയുന്നത് ആന്തരതമ്യ പരീക്ഷ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് അല്പം സവർണം വിരിച്ചെടുത്തായാലും ശരി, മറ്റെന്തെങ്കിലും വിരിച്ചെടുത്തായാലും ശരി, ഒരു സ്ഥലത്ത് ഒരു സ്ഥാനത്തിന് അനേക ആദേശങ്ങൾ പ്രാപ്തമായി വരുമ്പോൾ ഒരാദേശം കിട്ടാൻ വേണ്ടി ആ ആദേശങ്ങളിൽ നിന്നും സ്ഥാനിയോട് അത്യന്തം സാദൃശ്യമുള്ളതിനെ കണ്ടുപിടിക്കണം. ആ അത്യന്തം സാദൃശ്യമുള്ളത് ആദേശമായി വരാവൂ. അത്യന്തം സാദൃശ്യമായത് ആദേശമായി വരണം എന്ന് പറയുന്ന പരിഭാഷയാണ്. പരിഭാഷാസൂത്രമാണ് എന്തോന്ന്? സ്ഥാനേ അന്തരതമഹ. അത് പരിഭാഷയാണ്. ഒരു അവ്യവസ്ഥയിൽ വ്യവസ്ഥ ഉണ്ടാക്കിയാണ്. അവ്യവസ്ഥ എന്താ വന്നത്? ഒരു സ്ഥാനിയുടെ സ്ഥാനത്ത് അനേക ആദേശങ്ങൾ വന്നു. അവ്യവസ്ഥമാണ് അവിടെ വ്യവസ്ഥ. അവ്യവസ്ഥായാം വ്യവസ്ഥ ആപാദകം ശാസ്ത്രം. പരിഭാഷാസൂത്രവും പരിഭാഷകളും എല്ലാം അതാ ചെയ്യുന്നു. എവിടെയെങ്കിലും ഒരു അവ്യവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിന് വ്യവസ്ഥയുണ്ടാക്കുന്നു. ഇപ്പൊ സ്ഥാന അന്തരം പറഞ്ഞു, സദൃശതമമായതിനെ ആദേശമാക്കുക. അതുകൊണ്ട് അതിനെ പരിഭാഷ സൂത്രം എന്ന് പറയും. അതത്രേ പറയുന്നുള്ളൂ. ഈ സദൃശതമം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അത് പറയുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? സ്ഥാനം, അർത്ഥം, ഗുണം, പ്രമാണം. പ്രമാണം, അതെ പ്രമാണം. സ്ഥാനം പ്രയത്നമല്ല, ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ തിരിഞ്ഞു പോയി ശ്രദ്ധിക്കുന്നു. ആ പ്രമാണമാണ്, പ്രയത്നമെന്ന് ചിലപ്പോൾ മാറി. വയസ്സായാലേ ക്ഷമിച്ചു കളയും. സ്ഥാനം, അർത്ഥം, ഗുണം, പ്രമാണം. സ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അർത്ഥമെന്ന് പറഞ്ഞാലും അറിയാം, ഗുണമെന്ന് പറഞ്ഞാൽ പ്രയത്നമാണ്, ആഭ്യന്തര പ്രയത്നവും ബാഹ്യപ്രയത്നവും. പ്രമാണം എന്ന് പറഞ്ഞാൽ ഹ്രസ്വം ദീർഘം. അതിനെന്താ ഉദാഹരണം വരുമ്പോൾ നോക്ക് മനസ്സ്. അസ് അസുർദേ ധാതുദോ മഹാ എന്നൊരു സൂത്രം വരും, അവിടെ നമുക്ക് കിട്ടും എന്തിന്? പ്രമാണത്തിന് ഉദാഹരണം. അടുത്ത് വരും ത്രിജ്വത് ക്രോഷ്ഠു ഒരു സൂത്രം വരും, അവിടെ കിട്ടും അർത്ഥത്തിന് ഉദാഹരണം. സ്ഥാനത്തിന് ഉദാഹരണം കിട്ടി, പ്രയത്നത്തിന് ഉദാഹരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ബാക്കി രണ്ടെണ്ണം വരും സൂത്രങ്ങൾ ഉദാഹരണമായിട്ട് വരും. അപ്പോ എങ്ങനെയാണ് സദൃശതമമായതിനെ കണ്ടുപിടിക്കുന്നതെന്ന് ആ സൂത്രത്തിൽ നിന്ന് കിട്ടത്തില്ല. അതിന് ആചാര്യന്മാർ വ്യവസ്ഥ ചെയ്താണ് ഇത്. സ്ഥാനമോ അർത്ഥമോ ഗുണമോ പ്രയത്നം അല്ല, പ്രയത്നമല്ല പ്രമാണമോ ഒത്തുവന്നു കഴിഞ്ഞാൽ അത് സദൃശതമമായി എടുക്കണം. അപ്പോൾ അങ്ങനെ സദൃശതമമായി നമ്മൾ ഒന്നിനെ കണ്ടെത്തുന്ന പ്രക്രിയയ്ക്കാണ് പറയുന്നത് ആന്തരതമ്യ പരീക്ഷ. അതിനാണ് ബാഹ്യപ്രയത്നത്തിൻ്റെ ഉപയോഗം. അത് സിദ്ധാന്തകൃതിയെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ആവശ്യമുള്ളതല്ല. നമ്മളൊന്ന് ഓർത്തു വച്ചാലും അത് കണ്ടുപിടിക്കാം. അകാരത്തിന് പൂർവ വർഗാക്ഷരത്തിൻ്റെ സവർണം വിധിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ആദേശമായി വരുന്നത് അത് വർഗ ചതുർത്ഥമായി. പക്ഷെ ചിലയിടത്ത് അത് അങ്ങനെ എടുക്കാൻ പറ്റില്ല. സകാരത്തിന് വിധിക്കുന്നിടത്ത്, ഷകാരത്തിന് വിധിക്കുന്നിടത്തൊക്കെ ഇത്തിരി പ്രയാസമാണ്. അത് നമുക്ക് ഉദാഹരണം വരുമ്പോൾ മനസ്സിലാക്കാം. ഇത് മനസ്സിലായെങ്കിൽ ഭാഗ്യവന്മാർ, മനസ്സിലാകാത്തവരും ഭാഗ്യവന്മാർ എന്ന് അവർക്ക് അത്രയും ഭാരം കുറഞ്ഞു. അത്ര അത്യാവശ്യമൊന്നുമുള്ള കാര്യമുണ്ട്. ബാഹ്യപ്രയത്നം കഴിഞ്ഞ അടുത്ത് പറയുന്ന എന്താണ്? ഇത് നമ്മൾ ആദ്യം പറയാത്ത അതുകൊണ്ടാണ് കുറച്ച് ക്ലിഷ്ടമാണ്, അത്യന്ത ആവശ്യമില്ല, അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വിട്ടത്. പിന്നെ ഇപ്പോൾ എന്തിനാണെന്ന് ചോദിക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രപൂർത്തിക്ക് വേണ്ടി നമ്മൾ പഠിച്ചതന്നേ ഉള്ളൂ. ആരെങ്കിലും ലഘു സിദ്ധാന്തം ഓതി പഠിച്ചോ, പഠിച്ചു ഇതറിയാമോ അറിയാം എന്നാണ്. അത് അങ്ങനെയുണ്ട്, നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ആചാര്യം പഠിപ്പിക്കുന്ന ഒരു ആചാര്യന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള ഭാഗമായിരിക്കില്ല ചോദിക്കുന്നത്, ഏറ്റവും പ്രയാസമുള്ള ഭാഗം ചോദിക്കുന്നു. നിങ്ങൾ ലഘുസിദ്ധാന്തം ഒന്നും പഠിച്ചോ? ആ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പഠിച്ചു. എന്നാൽ ആ ബാഹ്യപ്രയത്നം, കകാരത്തിന്റെ ബാഹ്യപ്രയത്നം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിക്കും. പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഉത്സാഹിച്ച് പഠിപ്പിക്കുക, സ്വദേശത്തിലാണ്. എന്നാലും നമ്മൾ വിഷമിച്ചു, ഞാനങ്ങനെ വിഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അത് അറിഞ്ഞിരിക്കുക. കാതയോ മാവസാന സ്പർശാഹ, അടുത്ത് പറയുന്നു, കാ തുടങ്ങി മാവ് വരെയുള്ള വർണ്ണങ്ങൾ, സ്പർശങ്ങൾ എന്നിവയ്ക്ക് പേര്. ഇതെല്ലാം പാണിനിയെ ശിക്ഷയ്ക്കനുസരിച്ചാണ്. അതാണ് ഇവിടെ വ്യാഖ്യാതാക്കൾ പറയുന്നത്, പാണിനി ആദ്യം അക്ഷര സമാമനായത്തെ നിർദ്ദേശിച്ചു, അതിലൊരു ക്രമം വെച്ചു, ഹയ്യാവാരാട്ടിലാണ് ഞമങ്ങം. അവിടെ ഈ കാതയോ മാവസാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെ വിഷമിച്ചു പോകും. കാരണം കാ കിടക്കുന്ന ഇവിടെ കപ്പചട്ട ധജട്ട കപ്പയിക്ക കായി തുടങ്ങി മാ അവസാനിക്കണമെന്ന് പറയുമ്പോൾ മേളിലോട്ട് പോകണം. കായവരാടില്ലാണ്ട് ഞമ്മ കാണാം. അപ്പോൾ കാതയോ മാവസാന എന്ന് പറഞ്ഞാൽ വിഷമിക്കും. അപ്പോൾ ആ ക്രമമല്ല പാണിനി ശിക്ഷയിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് ഈ ലോകപ്രസിദ്ധ ക്രമം? ഇനി ശിക്ഷ, പാണിനിയുടെ ശിക്ഷ എന്ന് പറയുന്നതിന് ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. ഏതാണ് പാണിനിയുടെ ശരിയായ ശിക്ഷ എന്നുള്ളത് തർക്കമുണ്ട്. പാണിനിയുടെ പേരിൽ മാത്രമല്ല, വസിഷ്ഠന്റെ പേരിൽ, നാരദന്റെ പേരിൽ നാരദ ശിക്ഷയുണ്ട്, വസിഷ്ഠ ശിക്ഷയുണ്ട്, അഗസ്ത്യ ശിക്ഷയുണ്ട്, ഇങ്ങനെ ഒരുപാട് ശിക്ഷകളുണ്ട്. പക്ഷെ ഇവിടെ പ്രധാനമായി സ്വീകരിക്കുന്ന പാണിനിയ ശിക്ഷയാണ്. നിങ്ങൾക്ക് ഏതാണോ മഹർഷി മഹേഷ് യോഗിയുടെ ഒരു സൈറ്റുണ്ട്, അതിനകത്ത് നോക്കി എല്ലാ ശിക്ഷകളും കിട്ടും, എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മഹർഷിയുടെ യൂണിവേഴ്സിറ്റി, വേദിക് യൂണിവേഴ്സിറ്റി, അവരുടെ സൈറ്റിൽ നോക്കിയാണ് എല്ലാ ശിക്ഷകളും കിട്ടും. കാതയു മാവസാന സ്പർശ ഇണോ അന്തസ്ഥാഹ, എണ്ണിന്റെ അന്തസ്ഥങ്ങളാണ്. എണ്ണെന്ന് വെച്ചാൽ അന്തസ്ഥങ്ങൾ, അതിൽ സ്വപ്ന പറയുകയാണ്. ചില ഊഷ്മാണ് ആ ശനന്റെ സ്വപ്ന ഊഷ്മാണ്, ഇതൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചാണ്. സ്വപ്നകളാണ് ഇത്രയും മനസ്സിലാക്കുക. അജ സ്വര, അച്ഛന്റെ സ്വപ്നയാണ് സ്വരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ക ഖ, അവിടെ കായും ഖായും ഒന്നും വായിക്കാൻ വേണ്ടിയിട്ടില്ല എഴുതിയിരിക്കുന്നത്. കായുടെ പൂർവ്വത്തിൽ എഴുതിയിരിക്കുന്നതും ഖായുടെ പൂർവ്വത്തിൽ എഴുതിയിരിക്കുന്നതും വായിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ ഖായെന്നും ഖായെന്നുമാണ് നമ്മൾ വായിക്കുന്നത്. വാസ്തവത്തിൽ കായും ഖായും വായി അങ്ങനെ എഴുതിയിരിക്കുന്നത് ഖായുടെ പൂർവ്വത്തിലുള്ളതും ഖായുടെ പൂർവ്വത്തിലുള്ളതും വായിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പിന്നെ അത് മാത്രം എഴുതിയാൽ പോരെന്ന് ചോദിക്കും. ആ കായുടെ പൂർവ്വത്തിൽ എഴുതിയിരിക്കുന്നതാണ് വായിക്കുകയാണെങ്കിൽ അത് എഴുതിയാൽ പോരെ, കായുടെ പൂർവ്വത്തിലുള്ളതാണെങ്കിൽ അത് എഴുതിയാൽ പോരെ പോരാ. എന്തുകൊണ്ട്? അത് മാത്രമായി വായിക്കാൻ പറ്റത്തില്ല, ഉച്ചരിക്കാൻ പ്രയാസമാണ്. കാരണം ഈ സാധനം ഈ കായുടെയും പൂർവ്വത്തിലേ കാണുന്നുള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കായും ഖായും ചേർത്ത് എഴുതി വായിക്കാമെന്ന് വിചാരിച്ചാലും അതും നടക്കത്തില്ല, അതും പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ എളുപ്പത്തിൽ അങ്ങനെ വായിക്കുന്നു, കഖാഭ്യാം പ്രാഗ് എന്ന് വായിക്കുന്നു. അത് മനസ്സിലായിക്കൊണ്ട് അതിന്റെ പൂർവ്വം എന്തോ വായിച്ചിട്ടുണ്ട്, പുറത്തു വന്നില്ല എന്ന് മനസ്സിലായിക്കൊണ്ട്. ചില ലിപികൾ അങ്ങനെയാണ്, വായിക്കാൻ പ്രയാസമാണ്. വേദ ഉച്ചാരണത്തിൽ ഇതിനെയൊക്കെ പലതരത്തിലൊക്കെ വായിക്കുന്നുണ്ട്, പലയിടത്തും പല രീതിയിലാണ് വായിക്കുന്നു. പറയുന്നത് വിസർഗത്തിന്റെ പകുതി ഉച്ചരിക്കണമെന്നാണ് എന്നാണ് പറയുന്നത്. വിസർഗത്തെ നമ്മൾ ഉച്ചരിക്കുന്നത് ഹ എന്നാണ് ഉച്ചരിക്കുന്നത്, അത് തെറ്റാണ്. അത് ഹകാര ഉച്ചാരണമാണ്. വിസർഗം ഉച്ചരിക്കുമ്പോൾ ഹായുടെ പകുതി വരാവുന്നാണ് പറയുന്നത്. ഹായുടെ പകുതി ഉച്ചരിക്കുന്നത് എങ്ങനെയാ? ഹ എന്ന് പറയുമ്പോൾ വാ തുറക്കും, വാ തുറക്കാതെ ഉച്ചരിക്കാം. എന്ന് ഉച്ചരിക്കും. അതിന്റെ പകുതിയായിട്ട് ഇത് ഉച്ചരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാ തുറക്കാനേ പറ്റില്ല, പിന്നെ ഇങ്ങനെ ഉച്ചരിക്കും. അതുകൊണ്ട് ഇതിന്റെ ഉച്ചാരണമൊക്കെ ഇന്ന് മാറിപ്പോയി. ഈ ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ചിലടത്ത് ഗും എന്നൊക്കെ ഉച്ചരിക്കുന്നു. കഖ ഇത് കഖാഭ്യാം പ്രാഗ് കായുടെയും ഖായുടെയും മുമ്പിൽ അർദ്ധവിസർഗ സദൃശമായി ഉച്ചരിക്കുന്നതാണ് ജിഹ്വാമൂലിയം. അല്ല പഭ ഇത് പായുടെയും ഭായുടെയും മുമ്പിൽ, പപാഭ്യാം പ്രാഗ് പായുടെയും ഭായുടെയും മുമ്പ് അർദ്ധവിസർഗ സദൃശമായി ഉച്ചരിക്കുന്നതാണ് പത്മാനീയം. അം അഹ ഇത് ഇവിടെ ഈ രണ്ട് സ്ഥലത്തും അജ പരവ് ഇവിടെ ആ എന്ന് പറഞ്ഞെങ്കിലും അതുകൊണ്ട് അച്ഛനെ എടുത്തോളും. അച്ഛന്റെ പരത്ത് അനുസ്വാര വിസർഗവും അനുസ്വാരത്തെയും വിസർഗത്തെയും ഉച്ചരിക്കുന്നു. എന്ന് ഉച്ചരിക്കും സ്വരത്തിനോട് ചേർത്ത്. നമ്മൾ സാധാരണ ഉച്ചരിക്കും ഹാ എന്ന് വാതറന്ന് ഉച്ചരിക്കും സ്വരത്തിന് ശേഷം, അത് വിസർഗമാണ്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയും ഭാഗത്ത്? കാരണം അടുത്തു വരുന്ന സന്ധി പ്രകരണം ഇതുകൂടാതെ നടക്കത്തില്ല. ഇത്രയും കാര്യം അറിയാതെ ആദ്യം അക്ഷര സമാമനായങ്ങളെ ഉപദേശിച്ചു, എന്നിട്ട് ഇസ്സഞ്ജയെ വിധിച്ചു, പ്രത്യാഹാരത്തെ ഉണ്ടാക്കിയിട്ട് അവിടെ ആ വർണ്ണങ്ങളുടെ ഭേദത്തെ പറഞ്ഞു. വർണ്ണങ്ങൾക്ക് എത്ര ഏതെല്ലാം ഭേദങ്ങൾ വരാം: ഉദാത്തം, അനുദാത്തം, സ്വരിതം, അനുനാസികം, അനനുനാസികം, ഹ്രസ്വം, ദീർഘം, പ്ലുതം, ഇങ്ങനെയുള്ള വർണ്ണഭേദത്തെ പറഞ്ഞു. എന്തിനാ ഈ വർണ്ണഭേദങ്ങളെ പറഞ്ഞത്? 18 ഭേദമുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇവയുടെ സാവർണ്യത്തെ ബോധിപ്പിക്കാൻ, ഏത് വർണ്ണം ഏത് വർണ്ണത്തോട് സവർണമായിരിക്കുന്നു. കാരണം ഇത് സന്ധിക്ക് ആവശ്യമാണ്. ഇപ്പൊ ഹ്രസ്വം, ദീർഘം, പുളിതം, ഉദാത്തം, അനുദാത്തം, സ്വരിതം, അനുനാസികം, അനനുനാസികം എന്നുള്ള ഭേദത്തെ വർണ്ണത്തിൽ പറഞ്ഞത് അതിന്റെ വർണ്ണങ്ങളുടെ സവർണത്തെ കണ്ടുപിടിക്കാനാണ്. കാരണം സന്ധിയിൽ പലയിടത്തും സവർണത്തെയാണ് വിധിക്കുന്നത്. പക്ഷെ സവർണത്തെ കണ്ടുപിടിക്കണമെങ്കിൽ പ്രയത്നം മാത്രം പോരാ. അല്ല, ഈ ഭേദത്തെ മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ, ഇതിന്റെ പ്രയത്നവും സ്ഥാനവും അറിയണം. ഈ വർണ്ണങ്ങളുടെ അല്ല വർണ്ണഭേദത്തോടൊപ്പം തന്നെ. അതിനു വേണ്ടിയിട്ട് പാണിനിയുടെ ശിക്ഷയ്ക്കനുസരിച്ച് ഈ ഹ്രസ്വം, ദീർഘവും, പുളിതുമൊക്കെ അതിൽ വരുന്നതാണ്, ശിക്ഷ വരുന്നതാണ്. ശിക്ഷയ്ക്കനുസരിച്ച് പ്രയത്നങ്ങളെ പറഞ്ഞു. അപ്പൊ ആഭ്യന്തര പ്രയത്നവും സ്ഥാനവും കിട്ടിക്കഴിഞ്ഞപ്പോൾ സവർണങ്ങളേതെന്ന് മനസ്സിലായി. അപ്പൊ സവർണങ്ങൾ മനസ്സിലായി കഴിഞ്ഞ ഇനി നമുക്കിതിനെ സന്ധിയിൽ പ്രയോഗിക്കാം. പ്രയത്നം പറഞ്ഞപ്പോൾ അവിടെ ആഭ്യന്തര പ്രയത്നത്തോടൊപ്പം തന്നെ ബാഹ്യപ്രയത്നം പറഞ്ഞു. വർണ്ണങ്ങളുടെ ബാഹ്യപ്രയത്നം എന്ന് വന്നു കഴിഞ്ഞാൽ അത് സ്ഥാന അന്തരതമാ എന്ന് പറയുന്ന സൂത്രത്തിന്റെ പ്രയോഗത്തിൽ അത് ആവശ്യമായി വരുന്നു. അപ്പൊ മുഖ്യമായിട്ടും ഇവിടെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വർണ്ണങ്ങളുടെ സാവർണ്യത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു വച്ചു. ഇനി അടുത്ത് പറയുന്നത് എന്താണ്? ആ സവർണത്തെ എവിടെ പ്രയോഗിക്കണം, എവിടെ പ്രയോഗിക്കണ്ട, അതാണ് അടുത്ത് പറയുന്നത്. അണുത് സവർണസിച്ച അപ്രത്യഹ പ്രതീയതേ വിധീയത ഇനി പ്രത്യഹ അവിധീയമാണോ ആണ് ഉദിച്ച സവർണസ്യ സപ്ഞാസ്യാത് എന്താണ് തുല്യാസ്യ പ്രയത്നം സവർണം അണുത് സവർണസിച്ച അപ്രത്യഹ. അവിടെ എന്താ പറയുന്നത്? തല്വാദിസ്ഥാനം ആഭ്യന്തര പ്രയത്നശ്ചേനത്തിന്യം തന്മിധ സവർണ സപ്ഞം സ്യാദ്. ശ്രദ്ധിക്കണം, അവിടെ പറയുന്നതാണോ സവർണ സപ്ഞം സ്യാദ്? ഇവിടെ എന്താണ് പറയുന്നത്? സവർണസ്യ സപ്ഞാ സ്യാദ്. അണു സവർണസ്യ അപ്രത്യേകം എന്താ പറയുന്നത്? സവർണസ്യ സപ്ഞാ സ്യാദ്. തുല്യാസ പറയുന്ന സവർണത്തിൽ എന്താ പറഞ്ഞത്? സവർണ സപ്ഞം സ്യാദ്. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? പലർക്കും പിടികിട്ടാത്തതാണ്. സിദ്ധാന്തം നീ പഠിച്ചു കഴിഞ്ഞാൽ എന്തായത്? രണ്ടിടത്തും ഒരു കാര്യം പറയുന്നത്. അവിടെ പറയുന്നത് സവർണ സപ്ഞം സ്യാദ്, ഇവിടെ പറയുന്നത് സവർണസ്യ സപ്ഞാ സ്യാദ്. എന്താണ് ഇതിന്റെ വ്യത്യാസം? ധൈര്യം ധൈര്യക്കുറവുണ്ട്, കാര്യങ്ങൾ നിങ്ങളറിയാം. സവർണ സപ്ഞാസൂത്രം സപ്നയെ വിധിക്കുന്നു, സവർണ സപ്നയെ വിധിക്കുന്ന സൂത്രം. അപ്പൊ ഇതോ എവിടെ എവിടെ ആ എവിടെ എവിടെ ക്ലിയറായില്ല, കുറച്ചുകൂടെ ക്ലിയർ ആവണം. ഇത് സവർണ ഗ്രാഹക സൂത്രം, സവർണഗ്രാഹക സൂത്രം. മറ്റത് സവർണ സപ്ഞാസൂത്രം. സവർണഗ്രാഹകം എന്ന് പറഞ്ഞാൽ സവർണത്തെ എവിടെ ഗ്രഹിക്കണം, എവിടെ ഗ്രഹിക്കണ്ട എന്ന് പറയുന്നു. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഞാനത് അതിന്റെ രീതി പറഞ്ഞേ ഉള്ളൂ. സവർണഗ്രാഹക സൂത്രം, എവിടെ സവർണത്തെ ഗ്രഹിക്കാം. കാരണം തുല്യാസ പ്രയത്നം സവർണം എന്നുള്ള സൂത്രം സവർണ സംജ്ഞ വിധിച്ചപ്പോ ഈ സവർണത്തെ എവിടെ ഗ്രഹിക്കണം, എവിടെ ഗ്രഹിക്കണ്ട, അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ രണ്ട് സൂത്രത്തിനും പറയുന്നത് എന്താണ്? അവിടെ പറഞ്ഞു സവർണ സപ്നം സ്യാദ്, ഇവിടെ പറഞ്ഞു സവർണസ്യ സപ്ഞാസ്യാദ്. അവിടെ ഈ സപ്ന എന്ന് പറയുന്നതിന് വ്യത്യാസമുണ്ട്. അവിടെ സപ്ന എന്ന് പറഞ്ഞാൽ പേര്, ആയുടെയും ആയുടെയും പേരാണ് സവർണം. ഇവിടെ സപ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാഹകം, ബോധകം. അതാണ് ഇതിനെ ഗ്രാഹക സൂത്രം എന്ന് പറഞ്ഞു. ഇതെന്താ പറയുന്നത്? സവർണത്തെ ബോധിപ്പിക്കുന്നു, സവർണത്തെ ബോധിക്കുന്നു, സവർണത്തെ ബോധിക്കണം. എവിടെ? പ്രതീയമാനെ വിധീയതൈരി പ്രത്യേക, ആ വിധീയമാനമാണ് ഉദ്ദേശിച്ച വിധിക്കപ്പെടാത്തതായ അണ്ണം. ഉദിത്തിനെ പ്രത്യേകം, ഉദിത്ത് വിധിച്ചാലും കൊള്ളാം, വിധിച്ചില്ലെങ്കിലും കൊള്ളാം. ഉദിത്തും സവർണത്തെ ബോധിപ്പിക്കും. ഏതെങ്കിലും ഒരു സൂത്രത്തിൽ അണ്ണ് വിധിക്കുന്നിടത്ത് ആ അണ്ണ് വിധേയമാണെങ്കിൽ സവർണത്തെ ഗ്രഹിക്കാൻ പാടില്ല. വിധേയമല്ലെങ്കിൽ അവിടെ സവർണത്തെ ഗ്രഹിക്കാം. ഉദാഹരണം ഈ ഗോയണച്ചി ഇക്കഹസ്ഥാനേണ് സ്യാദജി സംഹിതായാം വിഷയേ, അവിടെ എണ് എന്ന് പറയുന്നതാണ് അവിടെ വിധിക്കുന്നത്. എണ്ണെന്ന് പറയുന്നത് എന്താണ്? വിധേയമാണ്. അവിടെ രണ്ടെണ്ണം കൂടിയുണ്ട്. ഒന്ന് എന്താണ്? സ്ഥാനി, മറ്റൊന്ന് പരനിമിത്തം. ഇക്കെന്ന് പറയുന്ന ഷഷ്ടിയാണ്, ഷഷ്ടി സ്ഥാനിയാണ്. അച്ചി എന്ന് പറയുന്നത് സപ്തമിയാണ്, സപ്തമി പരനിമിത്തമാണ്. ഇക്കെന്ന് പറയുന്ന സ്ഥാനിക്ക് എണ്ണെന്ന് പറയുന്ന ആദേശത്തെ അച്ച് പരമിരിക്കുമ്പോൾ വിധിക്കുന്ന സൂത്രമാണ് ഇഗോ എണചി. അത് വളരെ വ്യക്തമായി ധരിച്ചിരിക്കും. അപ്പൊ അവിടെ വിധേയമായിരിക്കുന്നത് എണ്ണാണ്. ഇവിടുത്തെ സ്ഥാനിയും പരനിമിത്തവും വിധേയമല്ല, അതായത് അവിടെ വിധിച്ചതുകൊണ്ട് വരുന്നതല്ല, നേരത്തെ അവിടെ ഉള്ളതാണ്. അതുകൊണ്ടത് അവിധേയമാണ്. ആ വിധേയവുമാണ്, അത് അണ്ണിൽപ്പെടുന്നതുമാണ്. എണ്ണെന്ന് പറയുന്ന അണ്ണിൽപ്പെടുന്നു. ഐ ഒന്ന് പെറലേക്ക് ഏവോങ് ഐ വെച്ച് ഹവരട് ലണ്ണ് വരെയുള്ളതാണ് അണ്ണ്. അപ്പോ ഇവിടത്തെ എണ്ണ് എന്ന് പറയുന്ന ചെറിയ പ്രത്യാഹാരം അണ്ണെന്ന് പറയുന്ന വലിയ പ്രത്യാഹാരത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ എണ്ണ് വിധിക്കപ്പെട്ടതാണ്, ഇക്കും അച്ചും അവിധീയമാനമാണ്. അവിധീയമാനമാണെങ്കിൽ അതിൻ്റെ സവർണത്തെ ഗ്രഹിക്കാം, വിധീയമാനമാണെങ്കിൽ അതിൻ്റെ സവർണത്തെ ഗ്രഹിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ എണ്ണ് വിധിച്ചു, ഇവിടെ ഏതിനെയാണ് വിധിച്ചത്? എണ്ണിനെ, എണ്ണിൻ്റെ സവർണത്തെ അല്ല എന്നർത്ഥം. ഉദാഹരണം പറഞ്ഞു, യ ഇവിടെ ഏതിനെ വിധിച്ചു? യ അതിൻ്റെ സവർണമായ ഒരു യ ഇവിടെ ഉണ്ടല്ലോ, അനനാസികമായ, അതിനെ ഗ്രഹിക്കരുത്. യാ ബാല, അത് അനനാസികം അനനാസികം എന്ന് രണ്ടു തരത്തിലുണ്ട്. ഇവിടെ എന്തിനെ വിധിച്ചോ അതിനെ എടുക്കാവൂ, സവർണത്തെ ഗ്രഹിക്കാൻ പാടില്ല. പക്ഷേ ഇക്ക് അച്ച് ഇതിനെ സംബന്ധിച്ചിടത്തോളം ആ ബുദ്ധിമുട്ടില്ല. ഇക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷര സമാമനായത്തിൽപ്പെട്ട ഈയെ ഗ്രഹിക്കാം, ഈയുടെ സവർണമായ ഈകാരത്തെയും ഗ്രഹിക്കാം. ഈ ഇരിക്കുമ്പോൾ എണ്ണ ആദേശം വരുന്നത് പോലെ തന്നെ ഈ ഇരിക്കുമ്പോഴും വരാം. അതുപോലെ തന്നെ അച്ഛൻ, അച്ഛന്ന് പറയുന്നത് സ്വരങ്ങളാണ്. അത് പരമായിരിക്കുമ്പോൾ പൂർവ്വത്തിൽ ആദേശം വരും, അതിൻ്റെ സവർണമായ ആയുടെ സവർണമായ ആകാരം പരത്തിലേക്കുന്നാലും പൂർവ്വത്തിൽ ആദേശം വരും. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഒരാൾക്ക് പറയാം ഇവിടെ ഇക്ക് ഇരിക്കുമ്പോൾ എണ്ണ വരുമെന്ന് പറഞ്ഞു. ഇക്കെന്ന് പറയുന്നതിൽ ഈ ഓ വെറുകെട്ടു നാല് വർണ്ണമേ ഉള്ളൂ. ഈ എന്ന് പറയുന്നത് അതിൽപ്പെടുന്നതല്ല. അപ്പം ഇക്കിലെ ഈ ഹ്രസ്വ വികാരത്തിന് വിധിച്ച എണാദേശം ദീർഘത്തിനെങ്ങനെ വരും? നമ്മൾ ധാരാളം കാണുന്നുണ്ട് ഈക്ക് എണ്ണ വരുന്നു. അവൻ പറയുന്നു അവിടെ ഇക്കെന്ന് പറയുന്നത് അവിധീയമാനമാണ്, അതുകൊണ്ട് അവിടെ സവർണത്തെ ഗ്രഹിക്കാം. അതാണ് പറഞ്ഞ അവിധീയമാനം എന്ന് പറഞ്ഞു. വൃത്തിയിലാണ് പറഞ്ഞിരിക്കുന്നത് അവിധീയമാന, സൂത്രത്തിലില്ലല്ലോ. സൂത്രത്തിൽ അപ്രത്യം എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് അവിധീയമാനം എന്ന് കിട്ടിയത്. ശരി, അപ്രത്യം എന്ന് പറഞ്ഞാൽ അവിധീയമാനം എന്ന് എങ്ങനെ അർത്ഥം കിട്ടും? ആദ്യം പ്രത്യം എന്താണെന്ന് നോക്കണം. പ്രത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധിക്കപ്പെടുന്നത്. അപ്പൊ അപ്രത്യം എന്ന് പറഞ്ഞാൽ എന്തായി? വിധിക്കപ്പെടാത്തത്. എന്നാ നഞ്ഞാണ്, നിഷേധം വരികയാണ്. പ്രത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധിക്കപ്പെടുന്നത്. അപ്രത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധിക്കപ്പെടാത്തത്. ശരി, പ്രത്യം എന്ന് പറഞ്ഞാൽ വിധിക്കപ്പെടുന്നതെന്ന് എങ്ങനെ അർത്ഥം കിട്ടും? അങ്ങനെ അത് എഴുതി വെച്ചിട്ടുണ്ടോ അങ്ങനെ പ്രത്യം എന്ന് പറഞ്ഞാൽ? ഉണ്ട്. പ്രത്യം എന്ന് പറയുന്നത് പ്രപൂർവമായിട്ടുള്ള ഇൺ ധാതുവിന്റെ കർമ്മണിയിലുള്ള രൂപമാണ്. അപ്പോ പ്രത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിധിക്കപ്പെടുന്ന ഒന്നാണ്. പ്രത്യം എന്നുള്ളതിന് എങ്ങനെ വിധിക്കപ്പെടുന്ന അർത്ഥം കിട്ടുന്നത്? അതിന്റെ വ്യുത്പത്തി അതാണ്. എങ്ങനെ? പ്രതീയതേ ഇതി പ്രത്യഹ, പ്രതീയതേ ഇതി പ്രത്യഹ. പ്രതീയത എന്ന് പറഞ്ഞാൽ വിധിക്കപ്പെടുന്നത്. അപ്പോൾ പ്രതീയത എന്ന് പറയുന്നതിന്റെ അർത്ഥം പറയുകയാണ് വിധീയതേ. പ്രതീയത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിധീയതേ, വിധിക്കപ്പെടുന്നത്. അതാണ് പ്രത്യം. അപ്പം നേരെ വിപരീത അർത്ഥം കിട്ടും അപ്രത്യം എന്ന് പറഞ്ഞാൽ. അപ്രത്യം എന്ന് പറഞ്ഞാൽ വിധിക്കപ്പെടാത്തത്. ഇപ്പം വിധിക്കപ്പെടാത്തതായ അണ്ണമൂജത്തും സവർണത്തിന്റെ സ്വപ്നയാകുന്നു, ബോധകമാകുന്നു എന്ന് പറഞ്ഞു. അത്രയോ അണ് പരേണ നകാരേണ. ഇവിടെ അണ്ണെന്ന് പറയുമ്പം പരണകാരവും ലണ്ണിലെ നകാരവുമായിട്ട് എടുക്കണം. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ ഊണ് എന്നെടുക്കണം. കൊച്ചുട്ടുത്തുപ്പു ഏതേ ഉദിത, കൂച്ചോട്ടു തൂപ്പു ഇവ ഉദിത്തുകൾ എന്ന് പറയുന്നു. ഇതാണ് സൂത്രത്തിൽ പറഞ്ഞ എന്താണ് ഉദിത്ത്. ഉദിച്ചു ഉദിത്ത്. ഉദിത്ത് എന്ന് പറയുന്നതിന് അവിടെ അവിധീയമാനോണെന്ന് പറയുന്നതിന് അന്വയിക്കേണ്ട കാര്യമില്ല. അത് സ്ഥാനിയായാലും ശരി, വരനിമിത്തമായാലും ശരി, ആദേശമായാലും ഒക്കെ ഒരുപോലെ തന്നെ. അതിന് വ്യത്യാസമൊന്നുമില്ല. സവർണത്തെ ഗ്രഹിച്ചോളും. തദ്ദേവം ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കം ഇപ്രകാരമാണ്. ആദ്യത്തെ അഷ്ടാദശാനാം സജ്ഞ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ഭേദങ്ങളെയും ബോധിക്കാം. ആവശ്യമുള്ളിടത്ത് അതിനെ നോക്കണം എവിടെയാ ബോധിക്കേണ്ടതെന്ന്. തഥാ വികാര വികാരം, വികാര വികാരങ്ങളെ സംബന്ധിച്ചു അങ്ങനെ തന്നെ. ഏർകാര ത്രിംശത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ബോധിക്കാം. എറില് വർണ്ണയുഹോ മിത സാവർണ്യം വാച്യം. എറുകൾ എന്ന് പറയുന്നിടത്ത് സ്വരത്തിന്റെ ബലത്തിൽ സ്വരം ഇരിക്കുമ്പോഴത്തേക്ക് അത് സ്വർണ്ണ ദീർഘ വരാത്ത എന്തുകൊണ്ടാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? സൂത്രം പഠിച്ചിട്ടുണ്ടോ? ഋന്നിരിക്കുന്നിടത്ത് ഋത്യകഹ എന്ന് പറയുന്നൊരു സൂത്രം പഠിച്ചോന്നറിയില്ല. പഠിച്ചോ? ആ അതെ തന്നെ, പ്രകൃതിഭാവം വിധിക്കുന്ന സൂത്രം. എന്തുകൊണ്ടോ സന്ധി വരാത്ത? എന്തെങ്കിലും അകസവരുടെ ദീർഘം വന്നിട്ട് ഋന്നായി പോവും. ഋന്ന് വന്നു കഴിഞ്ഞു ഋകാര ത്രിംശത ഋന് 30 ഭേദമുണ്ട്. ഏവൽ ഋകാരോപി ഋകാരത്തിനുണ്ട് 30. അത് 30 ബോധിപ്പിക്കും. ഏച്ചോ ദ്വോദശാനം ഏച്ച് 12 ബോധിപ്പിക്കും. അനനാസിക അനനാസിക ഭേദേന യവാലാദിധ യാവാല രണ്ടു തരത്തിലുണ്ട്, അനനാസികവും അനനാസികവും. അതുകൊണ്ട് തേന അനനാസിക അനനാസിക എന്ന് പറയുമ്പോൾ അക്ഷര സമാമനായത്തിലുള്ളത്, അതുകൊണ്ടാണ് അതിനെ പറഞ്ഞത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. എന്താണ് അക്ഷര സമാമനായത്തിൽ ഉള്ള വർണ്ണങ്ങളാണ് സവർണത്തെ ബോധിപ്പിക്കുന്നത്, അക്ഷര സമാമനായത്തിൽ ഇല്ലാത്തതല്ല സവർണത്തെ ബോധിപ്പിക്കുന്നത്, അതിലുള്ളത്. കാരണം പ്രത്യാഹാരത്തിലൂടെ നിർദ്ദേശിക്കുന്ന അവയാണ്. അതുകൊണ്ട് പറയുന്നു തേന അനനുനാസികാഹ, അനനുനാസികങ്ങളായിട്ടുള്ളവ ദ്വയോഹോ ദ്വയോഹോ സജ്ഞാ. അത് ഓരോന്നും എന്ത് ചെയ്യുന്നു, അതിന്റെ സവർണത്തെ കൂടി ബോധിപ്പിക്കുന്നു. പക്ഷെ അതിനെയും ബോധിക്കാം. യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യായ എടുക്കാം, അനുനാസിക യായ എടുക്കാം, വായും ലായും അതുപോലെ തന്നെ. അതാണ് ദ്വയോഹോ ദ്വയോഹോ സജ്ഞാത്. അതാതിന്റെ സവർണത്തെയും ആവശ്യമുള്ളിടത്ത് ബോധിപ്പിക്കും. അവിടെ പൊതുവായ നിയമം മനസ്സിലായി കൊള്ളും. ബോധിപ്പിക്കുമ്പോൾ നമ്മൾ പഠിച്ചു പലയിടത്തും, ഒരു അനുനാസിക അനുനാസിക വാ തോർലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അനുനാസികം വരുന്ന രൂപങ്ങളും മറ്റുമൊക്കെ നമ്മൾ പഠിച്ചു. അനനുനാസിക വർണ്ണങ്ങൾ അനുനാസികത്തെയും അനനുനാസികത്തെയും ബോധിപ്പിക്കും. ഇത്രയും കൂടെ ഇതുകൂടെ ആയിക്കഴിഞ്ഞപ്പോൾ എന്താ ഇനി സന്ധി ചെയ്യാം. അക്ഷരസമാമനയങ്ങൾ മനസ്സിലായി. ഹരന്തിയും ഇസഞ്ഞു വിധിച്ച് ആതിരന്തിന് സഹിത സൂത്രം കൊണ്ട് അവിടെ പ്രത്യാഹാരങ്ങളെ ഉണ്ടാക്കി. പ്രത്യാഹാരങ്ങളിലെ വർണ്ണങ്ങളെല്ലാം വന്നു. ആ വർണ്ണങ്ങളുടെ ഭേദങ്ങൾ എങ്ങനെയാണ്, അതെവിടെ ഗ്രഹിക്കണം, ഏതൊക്കെ സവർണങ്ങളാണ്, ഇവിടെ സവർണത്തെ ഗ്രഹിക്കാൻ പാടില്ല, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് അതിൻ്റെ ഭേദം അതിന് വേണ്ടിയിട്ട് ഹർസദീർഘപ്രദം ഉദാത്ത അനുദാത്ത സ്വരിതം അനുനാസി അനുനാസി ഇങ്ങനെയുള്ള ഭേദങ്ങളെ വിധിച്ചു. അവയിൽ സവർണങ്ങളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് തുല്യാസി പ്രയത്നം പറഞ്ഞു. ആ സൂത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാനത്തെയും പ്രയത്നത്തെയും വിശദീകരിച്ചു. അതിൽ സ്ഥാനവും ആഭ്യന്തര പ്രയത്നവും സവർണ സ്വപ്നയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ചില ആദേശ സ്ഥലങ്ങളിൽ സദൃശതമമായതിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ബാഹ്യപ്രയത്നത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ബാഹ്യപ്രയത്നത്തെ പറഞ്ഞു. ഇത്രയും കൊണ്ട് എന്ത് ചെയ്തു, വർണ്ണങ്ങളെ കിട്ടി, വർണ്ണങ്ങളുടെ ഭേദത്തെ കിട്ടി, വർണ്ണങ്ങളിൽ സവർണത്തെ കിട്ടി, വർണ്ണങ്ങളിൽ സാദൃശ്യമുള്ളത് എങ്ങനെയാണെന്ന് കിട്ടി. അടുത്ത് സൂത്രങ്ങളിൽ സൂത്രങ്ങൾ പ്രയോഗിക്കുന്നിടത്ത് എവിടെ സവർണത്തെ ഗ്രഹിക്കണം, എവിടെ സവർണത്തെ ഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളതിന് ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയതാണ് അണുതി സവർണസിജ അപ്രത്യേക. ഇത്രയും വന്നു കഴിഞ്ഞപ്പോൾ സ്വപ്നാ പ്രകരണം പൂർണ്ണമായി എന്ന് തന്നെ പറയാം. മുഖ്യമായിട്ടും സന്ധിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. ഓം ശാന്തി ശാന്തി ശാന്തി.